അധ്യായ ഒന്ന് പാദം മൂന്ന് അധികം സൂത്രം 28. ദേവതാധികരണത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് തുടങ്ങിയത് ബ്രഹ്മവിദ്യയ്ക്ക് ദേവതകൾക്ക് അധികാരമുണ്ടോ എന്താണ് അങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം? കാരണം പൂർവമീമാംസയിലും ദേവത അധികരണമുണ്ട്. ഇവിടെ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതിന് ദേവതകൾക്ക് അധികാരമുണ്ടോ എന്ന് ചിന്തിച്ച് എന്നിട്ട് അവിടെ പറഞ്ഞില്ല ദേവതകൾക്ക് അധികാരമില്ല. പല കാരണങ്ങൾ കൊണ്ട് ദേവതയെ ഉദ്ദേശിച്ച് ദേവതയ്ക്ക് കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, ദേവതകൾക്കും അധികാരമുണ്ട്. അങ്ങനെ വരുമ്പോ ചോദ്യം വരുന്നു, ദേവതകൾക്ക് ശരീരമുണ്ടോ? അടുത്ത് ദേവതകൾക്ക് ശരീരമോ ഉണ്ട്. അതെന്താ പ്രമാണം? അത് ശ്രുതി പറയുന്നു. അല്ലാതെ ഞാൻ പോയി ദേവതയെ കണ്ട് സാക്ഷാത്കരിച്ച് ദേവതയുടെ ശരീരം നേരിട്ട് കണ്ടയാളാണ് എന്നൊന്നും അല്ല ഇവിടെ പറയുന്നു. കാരണം ദേവത സ്വർഗം, അധിഷ്ഠം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതീന്ദ്രിയമായ കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന കാര്യമുണ്ട്. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സുൾപ്പെടെയുള്ളവയ്ക്ക് അതീന്ദ്രിയമായ കാര്യങ്ങൾ വിഷയമാകത്തില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഞാൻ ദേവതയെ കണ്ട് ദേവതയ്ക്ക് ശരീരം ഉണ്ടായിരുന്നു? ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതിനാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. മനസ്സ് ഒരു ഇന്ദ്രിയമാണ്. ചെല്ല് പറയുന്നുണ്ടല്ലോ ദേവതയെ കണ്ടു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരാൾക്ക് പറയാം, പക്ഷെ ഇവിടെ അതിനൊന്നും പ്രമാണമായി സ്വീകരിക്കത്തില്ല. അതീന്ദ്രിയമായ കാര്യങ്ങളിൽ ഇവിടെ പ്രമാണമായിരിക്കുന്നത് ഈശ്വരപ്രോക്തമായ ശ്രുതിയാണ്. ശ്രുതി പറഞ്ഞു അത് അംഗീകരിക്കാം. എന്തുകൊണ്ടത് ഈശ്വരപ്രോക്തമാണ്? ശ്രുതി പറയുന്നു വജ്രഹസ്ത പുരന്ദര എന്നെല്ലാം പറയുന്ന ഭാഗങ്ങളിൽ അതിനിവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതിനെല്ലാം ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് പറഞ്ഞു. ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു ദോഷം, ശരീരമുള്ളതിനെല്ലാം ഉത്പത്തി വിനാശമുണ്ട്. വേദത്തിൽ വസു തുടങ്ങിയ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് ദേവതകൾക്ക് വേണ്ടിയിട്ടാണ്. വസു, രുദ്രൻ. അപ്പോ ആ വസു രുദ്ര തുടങ്ങിയ ശബ്ദങ്ങൾ കൊണ്ട് പറയുന്ന ദേവതകൾ ശരീരമുണ്ടെങ്കിൽ അതിന് ഉത്പത്തി നാശമുണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന് പേരിടുന്നു ദേവദത്തൻ എന്ന് പറയും. കുട്ടി ജനിച്ചതിന് ശേഷമാണ് പേരിട്ടത്. ആ കുട്ടി മരിക്കുന്നു. അതുപോലെ തന്നെ ആ ശബ്ദവും ആ പേരും ഇല്ലാതാകുന്നു. അപ്പൊ ശരീരം വിഗ്രഹവത്വം എന്ന് പറയുന്നത് ശരീരം. ശരീരമുള്ള ഒന്നിന് നാമകരണം ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരം എങ്ങനെയാണോ ആ നിത്യമാകുന്നത് പോലെ ആ നാമവും അനിത്യമായി പോകും. അതുകൊണ്ടെന്താ ദോഷം? വേദത്തിന്റെ സ്വതപ്രമാണത്വത്തിന് ഹാനി വരും. വേദം എന്ന് പറയുന്നത് അതിൽ പറയുന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ശബ്ദാത്മകമായ വേദം, ശബ്ദസ്വരൂപമായ വേദം മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട്. അത് ലൗകികമായ ശബ്ദങ്ങളെപ്പോലെയല്ല. ലോകത്തിൽ ഒരാളൊരു ശബ്ദം ത്തിലൂടെ ഒരു കാര്യത്തെ മറ്റൊരാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ മറ്റ് പ്രമാണങ്ങളെ, പ്രത്യക്ഷം അനുമാനം പോലെയുള്ള പ്രമാണങ്ങളെ ആശ്രയിച്ചിട്ട് ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. വേദത്തിൽ അതിനുള്ള അവകാശം, കാരണം ശബ്ദം നിത്യമാണ്, അപൂരുഷേയമാണ്. വേദത്തിൽ ഒരു കാര്യം പറഞ്ഞു, അത് മറ്റ് പ്രമാണങ്ങൾ കൊണ്ടൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല, അത് സത്യമാണ്, വാസ്തവമാണ്. അതാണ് വേദത്തിന്റെ സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത്. ദേവന്മാരെ ശരീരമുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദം അനിത്യമാണെന്ന് പറയും, വേദത്തിന്റെ സ്വതപ്രാമാണ്യം നഷ്ടപ്പെടും. അതാണ് ഈ സൂത്രത്തിൽ പറയുന്നത്, 28-ാമത്തെ സൂത്രത്തിൽ. ശബ്ദ ഇതി, ശബ്ദേ ഇതി ചെയ്. ദേവന്മാർക്ക് ശരീരമുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിൽ വിരോധം വരും. എന്തുകൊണ്ട്? പൂർവമീമാംസയിൽ ഔത്പത്തികാധികരണമുണ്ട്. അവിടെ ജൈമിനി സമർത്ഥിച്ചത് ജൈമിനിയിലും അതിനൊന്ന് ശബരഭാഷ്യം. ജൈമിനിയാണ് സൂത്രങ്ങൾ എഴുതിയത്. ശബരസ്വാമി, ശബരസ്വാമി എന്നും പറയും. അതിന് ഭാഷ്യം എഴുതി. അവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ശബ്ദവും അർത്ഥവുമായിട്ടുള്ള സംബന്ധം അനാദിയാണ്. ശബ്ദം നിത്യമാണ്, വൈദിക ശബ്ദം വിശേഷിച്ച്. എല്ലാ ശബ്ദവും നിത്യമാണ്. അപ്പൊ ശബ്ദാർത്ഥ സംബന്ധം നിത്യമായതുകൊണ്ട് വേദസ്വതപ്രമാണമാണ്. അതിൽ പറയുന്ന കാര്യങ്ങളെ പ്രാമാണ്യത്തിന് അത് മറ്റ് പ്രമാണങ്ങളെ, പ്രത്യക്ഷാദി പ്രമാണങ്ങളെ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് വിരോധം വരുന്നു. അതാണ് വൈദികേ ശബ്ദേ പ്രാമാണ്യ സ്ഥിതം തസ്യ വിരോധസ്യ. അപ്പൊ അതിന് സമാനം പറഞ്ഞു, ഇല്ല വിരോധം വരുന്നില്ല. എന്തുകൊണ്ട്? ഈ ജഗത്ത് തന്നെ ശബ്ദപ്രഭവമാണ്, ശബ്ദത്തിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ ജഗത്ത് ശബ്ദത്തിൽ നിന്നുണ്ടാകുന്നു. ജന്മാദ്യശയതഹ എന്ന് പറഞ്ഞതുകൊണ്ട് ജഗത്ത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് പറയുന്നു. ശബ്ദം നിമിത്തമാണ്. ഉദാഹരണം പറയുന്നു, കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുമ്പോൾ ആദ്യം മനസ്സിൽ സങ്കല്പിക്കുന്നു പാത്രത്തെ കുറിച്ച്. സങ്കല്പം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. അപ്പൊ ശബ്ദം നിമിത്തമായിട്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്, അല്ലാതെ സങ്കല്പമില്ലാതെ സൃഷ്ടിക്കാൻ പറ്റും. എന്ത് സൃഷ്ടി നടത്തിയാലും അതിന് മുമ്പ് അതിനെ കുറിച്ചുള്ള ഒരു ഭാവന മനസ്സിലുണ്ടാവും. രാശിയെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞാലും പിന്നെ അത് പ്രവൃത്തിയായി വസ്തുവായെല്ലാം മാറുന്നു. ആശയം ശബ്ദാത്മകമാണ്, അല്ലാതെ ആശയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശബ്ദം നിമിത്തമാണ്. ലോകത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെയാണ് വേദത്തിൽ സംഭവിക്കുന്നത്. അതിനൂടെ പറഞ്ഞു, ഏതേ അസൃഗ്രം ഇന്ദവഹ തിരഹ പവിത്രം ആശവഹ വിശ്വാനി അസ്യ അഭിസൗഭഗാഹ. ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ പറയുന്നു. കഴിഞ്ഞ വസ്തുതീകരണം ചർച്ച ചെയ്ത സൃഷ്ടിക്കുന്നു. പ്രജാപതി എന്ത് ചെയ്തു? അങ്ങനെ ശബ്ദങ്ങളെ സങ്കല്പിച്ചു, തുടർന്ന് സൃഷ്ടി നടത്തി എന്ന് വേദം തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദപൂർവകമാണ്, ശബ്ദനിമിത്തകമാണ് സൃഷ്ടി എന്ന് പറഞ്ഞു. അതിനാണ് പറഞ്ഞത് പ്രത്യക്ഷ അനുമാനാഭ്യം അതപ്രഭവാ. ശബ്ദം നിമിത്തമാണ് സൃഷ്ടി എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? പ്രത്യക്ഷം എന്ന് പറയുന്ന ശ്രുതി, അനുമാനം എന്ന് പറയുന്ന സ്മൃതി. അക്കാര്യം ശ്രുതിയിലും സ്മൃതിയിലും പറഞ്ഞിരിക്കുന്നു. ശ്രുതി ഇവിടെ പറഞ്ഞു സ മനസ്സ വാചം മിഥുനം സമഭവ. സ്മൃതിയും പറഞ്ഞു അനാദി നിധന നിത്യ നാമരൂപം ജഭൂതാനാം കർമ്മണാം പ്രവർത്തനം തുടങ്ങിയ സ്മൃതികളെയും പറഞ്ഞു. ശ്രുതിയിൽ നിന്നും സ്മൃതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സൃഷ്ടി ശബ്ദനിമിത്തമായിട്ടാണ്. അത് അല്ലാതെ വേറെ വഴിയില്ല. കാരണം സ്മൃതികളെ എന്തുകൊണ്ട് പ്രമാണമായി സ്വീകരിക്കുന്നു? അത് ശ്രുതിയെ ആശ്രയിക്കുന്നുണ്ട്, ശ്രുതി മൂലകമായതുകൊണ്ട്. അപ്പൊ ഇതിന് വേറെ യുക്തിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ആ ശരിയാണ്, ലോകത്തിൽ പാത്രം ഉണ്ടാക്കുമ്പോൾ സങ്കല്പം വരുന്നു, അതൊക്കെ ശരി. പക്ഷെ സൃഷ്ടിക്കുന്നു ഒരു പ്രജാപതി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം സങ്കല്പിച്ചു ഓരോന്നിനെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നതിന് യുക്തി എന്തോന്നൊന്നുമില്ല. ശ്രുതി അങ്ങനെ ശ്രുതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഭൂരതി വ്യാഹരൻ സഭൂമി അസൃജത എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഭൂ എന്ന് പറഞ്ഞ് ഭൂമിയെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ശബ്ദനിമിത്തമായിട്ടാണ് സൃഷ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ചോദ്യം വരുന്നത്, എന്താണ് ഈ ശബ്ദം? അതിന് മീമാംസകർ പറയുന്നത് ശബ്ദം എന്ന് പറയുന്ന വർണ്ണങ്ങളാണോ, വൈയാകരണന്മാർ പറയുന്നത് ശബ്ദം എന്ന് പറയുന്നത് സ്ഫോടമാണോ, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത്. ഈ ശബ്ദത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ നമുക്ക് വ്യാകരണവും എപ്പോഴും പഠിക്കുന്നതിന് പ്രയാസമുള്ള ഒരു വിഷയമായിരിക്കുന്നു. കാരണം ഇവിടെ സംഗതി കുറച്ച് സൂക്ഷ്മമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ശബ്ദം എന്ന് പറയുന്നത് പൂർവപക്ഷി പറയുന്നു. മുമ്പ് സ്ഫോടായനൻ എന്ന് പറയുന്ന ഒരു വൈയാകരണൻ ഉണ്ടായിരുന്നെന്നും അദ്ദേഹമാണ് ഈ സ്ഫോട സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചതെന്നും പറയുന്നു. പക്ഷെ സ്ഫോടായൻ എന്ന് പറയുന്ന വൈയാകരണന്റെ പേരല്ലാതെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ പേര് അതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയാണെന്ന് പറയുന്നു. പിന്നെ ഭർത്തൃഹരി പോലെയുള്ള വാക്യപതിയത്തിനും മറ്റ് സ്ഫോടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പൂർവമീമാംസയില് ഇതിനെ നിഷേധിക്കുന്നു. അദ്വൈതികളാണെങ്കിലോ വ്യവഹാരെ ഭാട്ടനെ ബ്രഹ്മസത്യം എന്നൊഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും അവര് മീമാംസകരെയാണ് പിന്തുടരുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊന്നും മീമാംസകർ അംഗീകരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കർമ്മത്തിന്റെ കാര്യത്തിൽ അവിടെയൊന്നും മീമാംസകർ സ്വീകരിക്കത്തില്ല. ബാക്കിയുള്ള കാര്യത്തിൽ കർമ്മത്തിന്റെ കാര്യത്തിൽ മീമാംസകരുടെ കാഴ്ചപ്പാടല്ല. യാവജ്ജീവം മരണം വരെ കർമ്മം ചെയ്യണമെന്ന് അവർ പറയും, അത് പറയും വേണ്ട സന്യാസം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും വ്യവഹാരത്തിൽ മീമാംസകരെ സ്വീകരിക്കണമെന്നാണ് ഭട്ടനിയമം എന്ന് പറയുന്നു. ജൈമിനിയുടെ സൂത്രങ്ങൾ, അതിൻ്റെ ശാബരഭാഷ്യം, അതിൻ്റെ വ്യാഖ്യാനം കുമാരന്റെ പണ്ഡിറിന്റെ വ്യാഖ്യാനം. ഇതിനനുസരിച്ചാണ് അത്തരം കാര്യങ്ങളിൽ അദ്വൈതികൾ അവരുടെ സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ശബ്ദത്തെ സംബന്ധിച്ച് നൈയായികന്മാരും മറ്റും വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർ കുറച്ചുകൂടി യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ശ്രുതി തന്നെ അവസാനത്തെ ശരണം എന്ന് പറഞ്ഞ് അവർ അംഗീകരിക്കത്തില്ല. പറഞ്ഞിട്ടുണ്ട്, അത് പറയുന്നു ചില ഭാഗങ്ങളുടെ യുക്തിയും സ്വീകരിക്കണം, അല്ല ശ്രുതി എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ ആര് സൃഷ്ടിച്ചു? ദൈവം. അന്ന് എങ്ങനെ മനസ്സിലായി? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, അതായത് ലോകത്തെ ദൈവം സൃഷ്ടിച്ചെന്ന് മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാകുന്നത്? കാരണം വേദം പ്രമാണമാണ്. വേദം പ്രമാണമായതുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് മനസ്സിലാക്കണം എന്നാണ്. മറ്റുള്ളവർ പറയുന്നു ശരി, വേദം എന്തുകൊണ്ട് പ്രമാണമാകുന്നു? അത് ദൈവം പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് വേദം പ്രമാണമായത്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് മനസ്സിലായത്? വേദത്തിൽ. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് കൂടിക്കൊഴയും. അപ്പം വേദം പ്രമാണമാകണമെങ്കിൽ ആദ്യം അത് ദൈവം പറഞ്ഞതായി സ്വീകരിക്കും. വേദം ദൈവം പറഞ്ഞതായി സ്വീകരിക്കണമെങ്കിൽ അതിന് വേദത്തെ തന്നെ ആശ്രയിക്കണം. അന്യോന്യാശ്രയ ദോഷം വരും, പരസ്പരാശ്രയം. ആദ്യം ഏതിനെ സ്വീകരിക്കും? വേദം ദൈവം പറഞ്ഞതായിട്ട് സ്വീകരിക്കുമോ, അതോ ദൈവം പറഞ്ഞതുകൊണ്ട് വേദം പ്രമാണമാണെന്നുള്ള സ്വീകരിക്കുന്നു? വേദം പ്രമാണമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലേ വേദം ദൈവം പറഞ്ഞതെന്ന് അംഗീകരിക്കാൻ പറ്റൂ. വേദം ദൈവം പറഞ്ഞതെന്ന് പറയുന്നത് അംഗീകരിച്ചു കഴിഞ്ഞാലേ വേദം പ്രമാണമാകത്തുള്ളൂ. ഇത് പരസ്പരം അന്യോന്യം ആശ്രയിക്കുന്ന കാര്യമാണ്. ആദ്യം വേദം തീരുമാനിക്കാൻ കഴിയത്തില്ല. വേദം പ്രമാണമാണെങ്കിൽ അത് ദൈവം പറയണം. അത് ദൈവം പറഞ്ഞതെന്ന് തീരുമാനിക്കണമെങ്കിൽ അത് വേദം പ്രമാണമാകണം. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം അതിനകത്തുണ്ട്. അതുകൊണ്ട് പറയുന്ന എന്താണ്? ഇത് സ്വീകരിക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞതുകൊണ്ട് വേദം പ്രമാണീയമാകത്തില്ല. വേദം പ്രമാണമായതുകൊണ്ട് അത് ദൈവം പറഞ്ഞതും ആകത്തില്ല. പരസ്പരാപേക്ഷ അന്യോന്യാശ്രയം എന്ന് പറയുന്ന ദോഷമുണ്ട്. അന്നവർ പറയുന്നത് ശരി, ലോകത്തെ സൃഷ്ടിച്ചത് ഞങ്ങൾ ദൈവമെന്ന് പറയാം, പക്ഷെ ഞങ്ങളത് അനുമാനിക്കും, യുക്തിയുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ടാണ് അവർ വേദപ്രാമാണ്യത്തിന് വിട്ടിട്ട് സ്വതന്ത്രമായി ഒരു അനുമാനത്തിലൂടെ സൃഷ്ടിച്ചതെന്ന് സ്വീകരിക്കുന്നു. പറയും ശരി, വേദത്തെ വേണമെങ്കിൽ പ്രമാണമായിട്ട് സ്വീകരിക്കാം, പക്ഷെ അക്കാര്യത്തിൽ മുഖ്യമായ യുക്തിയാണ്, അനുമാനമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ശബ്ദം നിത്യമാണെന്ന് സ്വീകരിക്കുന്നുണ്ട്. ശബ്ദം നമുക്കറിയാം ആ എന്ന് ചോദിച്ചു അടുത്ത് ഈ എന്ന് ഉച്ചരിക്കുന്നു. അപ്പൊ ശബ്ദം എന്ന് പറയുന്ന ആ എന്നൊരാൾ ഉച്ചരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു, ഉച്ചരിക്കുന്ന ആളും കേൾക്കുന്നു. അത് ഉച്ചരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്തെ അതുള്ളൂ അടുത്ത് ഈ എന്ന് ഉച്ചരിച്ചപ്പോൾ ആദ്യത്തെ ശബ്ദമെല്ലാം നശിച്ചുപോയി. അപ്പൊ പ്രത്യക്ഷമായിട്ട് തന്നെ ക്ഷണത്തിൽ നശിക്കുന്ന ഈ ശബ്ദങ്ങളെ എങ്ങനെയാണ് നിത്യം എന്ന് പറയുന്നത്? അതുകൊണ്ട് അവർ നിത്യമായി സ്വീകരിക്കില്ല. മീമാംസകർ പറയുന്ന അങ്ങനെയല്ല, ശബ്ദം നിത്യമാണ്. അതിനവർക്ക് യുക്തിയും അവർ പറയും. എന്തിനാ ശബ്ദത്തെ നിത്യമായി സ്വീകരിക്കുന്നു? അവർക്ക് വേദത്തെ നിത്യമായി സ്വീകരിക്കണം, വേദത്തെ സ്വതപ്രമാണമായി സ്വീകരിക്കണം, വേദത്തിൽ നിന്നാണ് ലോകം ഉണ്ടായതെന്ന് സ്വീകരിക്കണം. അതിനെ നൈയായികൻ, കാരണം അവർ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ യോജിക്കാത്ത കാര്യത്തെ എങ്ങനെ നൈയായികൻ സ്വീകരിക്കും? പ്രത്യക്ഷമായി ശബ്ദങ്ങൾ ഉണ്ടായി നശിക്കുന്നു കാണുമ്പോൾ നിത്യമെന്ന് അങ്ങനെ പറയാൻ പറ്റും. അപ്പോ മീമാംസന്റെ അടുത്ത് ചോദിച്ചാൽ മീമാംസ എന്ത് പറയും? ശബ്ദം നിത്യമാണെന്നുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. വേദത്തിൽ പറഞ്ഞാൽ നിത്യമാവും. ആകും എന്തുകൊണ്ട്? വേദം സ്വതപ്രമാണമാണ്. വേദം എന്തുകൊണ്ട് പ്രമാണമായത്? ഈശ്വരൻ പറഞ്ഞു. ഈശ്വരൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ്? അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോ എല്ലാത്തിനും വേദത്തെ ആശ്രയിക്കേണ്ടി വരും. വേദത്തെ പ്രമാണമാണെന്ന് പറയാൻ വേദത്തെ ആശ്രയിക്കും, വേദം ഈശ്വരൻ പറഞ്ഞു എന്ന് പറയാൻ വേദത്തെ ആശ്രയിക്കും. ഇതിന് നൈയായികൻ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് വൈയാകരണം വേറൊരു ബുദ്ധി കണ്ടുപിടിച്ചു. വർണ്ണം വരുത്തിയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ വർണ്ണത്തിൽ നിന്ന് വർണ്ണം പ്രകാശിപ്പിക്കുന്ന മറ്റൊന്നുണ്ട്, അതിനാണ് സ്ഫോടം എന്ന് പറയുന്നത്. അത് ശബ്ദം തന്നെ, അതാണ് ഗൗഹ എന്ന് പറയുന്നത്. ഗൗഹ എന്ന് പറയുമ്പോൾ അതിൽ ഗകാരം ഒരു വർണ്ണം, ഔകാരം ഒരു വർണ്ണം, വിസർഗം ഒരു വർണ്ണം, അതാണ് ഗൗഹ എന്ന് പറയുന്നത്. ഈ മൂന്ന് വർണ്ണങ്ങളിൽ നിന്നും വേറിട്ട് ഗൗഹ എന്നൊരു ശബ്ദമുണ്ടല്ലോ. ഗൗഹ എന്ന് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളിന്റെ മനസ്സിൽ വരുന്നത് ഗകാരം ഔകാരം വിസർഗം എന്ന് പറയുന്ന വർണ്ണങ്ങൾക്ക് അപ്പുറം ഗൗഹ എന്ന് പറയുന്ന ഒരു പദമാണ്. അതെന്നല്ലേ ഗൗഹ എന്ന് പറയുന്ന അർത്ഥത്തെ ധരിക്കുന്നു. അപ്പോൾ ആ വർണ്ണങ്ങൾ അത് അനിത്യമെങ്കിൽ അനിത്യമായിക്കോട്ടെ, പക്ഷെ ആ വർണ്ണങ്ങളിൽ നിന്ന് വേറിട്ട് അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന ശബ്ദം ഗുഹു എന്ന് പറയുന്ന ശബ്ദമുണ്ട്, പദമുണ്ട്. അതിനാണ് അവർ സ്ഫോടം എന്ന് പറയുന്നത്, പദസ്ഫോടം. ശബ്ദങ്ങൾ കൂടിച്ചേരുന്നതാണ് വാക്യം. ഗാം ആനയ എന്ന് പറയും. അവിടെ എന്താണ്? രണ്ട് വാക്കുകളല്ലേ, രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നാണ് ഒരു വാക്യമായിരുന്നത്. അത് വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമായ ഒന്നാണ്, അതിനെ വാക്യസ്ഫോടം എന്ന് പറയും. അത് വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. ആ സ്ഫോടത്തെ നിത്യമായി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ വർണ്ണത്തെ സംബന്ധിച്ച് ഈ തർക്കവിതർക്കങ്ങൾ പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണോ, സഭൂരിതി വ്യാഹരൻ സഭൂമിയും അസൃജത. ഭൂ എന്ന് പ്രജാപതി പറഞ്ഞിട്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ശബ്ദപൂർവകമായി സൃഷ്ടി എന്ന് പറഞ്ഞു. ആ ശബ്ദം എന്ന് പറയുന്നത് എന്താണോ, വർണ്ണമാണോ സ്ഫോടമാണോ? അതിനോട് ചോദിക്കുന്നത് കിമാത്മകം പുനഃ ശബ്ദം അഭിപ്രേത്തീതം ശബ്ദപ്രഭവത്വം വെച്ചത്. ശബ്ദ നിമിത്തമാണ് സൃഷ്ടി എന്ന് പറഞ്ഞല്ലോ, ആ ശബ്ദത്തിന്റെ സ്വരൂപം എന്താണ്? ശബ്ദപ്രഭവത്വം ശബ്ദം നിമിത്തമാണ് സൃഷ്ടിക്കുന്നത് എങ്ങനെ പറയാം? ഇവിടെ പറയുന്നു അത്ര വർണ്ണാനാം അനിത്യത്വ, വർണ്ണം അനിത്യമാണല്ലോ, അനിത്യമായ വർണ്ണത്തിൽ നിന്നിങ്ങനെ വർണ്ണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. ആ ഈ ഇതൊക്കെയാണ് വർണ്ണങ്ങൾ, വ്യാകരണത്തിൽ പഠിച്ചതാണ്. വർണ്ണങ്ങൾ ഉച്ചാരണ പ്രധ്വംസികളാണ്, ഉച്ചരിക്കുന്ന നിശ്ചയം. അത് നമ്മുടെ അനുഭവമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ലോകം ഉണ്ടാകുന്നത്? അതിന് കിമാത്മകം ശബ്ദം അഭിപ്രായത്തിന്റെ ശബ്ദപ്രഭുത്വം ചെയ്ത് വയ്യാകരണം പറയുന്നത് സ്ഫോടം ഇത്യാഹ. അതിനുവേണ്ടി ഞങ്ങൾ സ്ഫോടം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? വർണ്ണരൂപത്തിലുള്ള ശബ്ദമാണ് ജഗത്തിന് നിമിത്തം എന്ന് പറയാൻ പറ്റത്തില്ല. പ്രജാപതി ഉച്ചരിച്ചതൊക്കെ ശരിയല്ല, ഭൂഹു സംഗതി അതൊക്കെ ശരിയല്ല, പക്ഷെ ജഗത്തിന് നിമിത്തമായത് വർണ്ണമല്ല സ്ഫോടമാണ്. വർണ്ണമെന്ന് പറഞ്ഞാൽ എന്താ ദോഷം? അത് പറയുന്നു വർണ്ണപക്ഷേ ഹി തേഷാം ഉത്പാദന പ്രധ്വംസിത്വാ നിത്യേഭ്യ ശബ്ദേഭ്യോ ദേവാദി വ്യക്തീനാം പ്രഭോ ഇതി അനുപന്നം സ്യാ. വർണ്ണത്തെ ജഗത് സൃഷ്ടിക്ക് നിമിത്തമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? വർണ്ണം അനിത്യമാണ് എന്ന് പറഞ്ഞു. ഉത്പന്നധ്വംസിത്വ, വർണ്ണം അനിത്യമാണെന്നുള്ളത് ഓരോരുത്തരുടെ അനുഭവത്തിലാണ്. കാരണം ആ ഈ ഓ എന്ന് പറയുമ്പം ആ എന്ന് ഉച്ചരിച്ചു കേട്ടു, അടുത്ത് ഈ എന്ന് ഉച്ചരിച്ച സമയത്ത് ആയുണ്ടോ? അത് പോയില്ലേ, തെച്ചു പോയില്ലേ? ശരി എന്ന് ഉച്ചരിച്ചു കേട്ട് നശിച്ചു, അതെവിടെ വായുവിൽ ലയിച്ചു പോയി, അടുത്ത് ഊ എന്ന് പറഞ്ഞപ്പോ ഈ ഉണ്ടോ? കാരണം അത് ക്ഷണപ്രധ്വംസിയാണ്, അത് ഉച്ചരിക്കുന്ന ആ സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നു. അടുത്ത സമയം നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉച്ചാരണ സമകാലത്തിൽ മാത്രമേ ശബ്ദം കേൾക്കാൻ പറ്റൂ. ഇന്നലെ ഞാൻ ഉച്ചരിച്ച ശബ്ദങ്ങൾ ഇന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, റെക്കോർഡ് ചെയ്താൽ കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല. തൊട്ടു മുമ്പ് ഞാൻ ഉച്ചരിച്ച ശബ്ദം ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഉച്ചരിക്കുന്ന സമകാലത്തിലെ ശബ്ദം കേൾക്കാൻ പറ്റും. എന്തുകൊണ്ട് ശബ്ദം കേൾക്കാൻ കഴിയാത്തത്? നശിച്ചു. ഈ കാര്യം പ്രത്യക്ഷ സിദ്ധമായിരിക്കെ നിത്യമായ ശബ്ദത്തിൽ നിന്ന് ലോകമുണ്ടായി, അല്ലെങ്കിൽ നിത്യമായ ശബ്ദം ജഗത് സൃഷ്ടിക്ക് ഹേതുവാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിത്യമായ ശബ്ദമാണെങ്കിൽ വർണ്ണം, അല്ലെങ്കിൽ അക്ഷരം, അക്ഷരമൊന്നോ വർണ്ണമൊന്നോ ശബ്ദമൊന്നോ എല്ലാം പറയും, പറയാൻ കഴിയത്തില്ല. ഇത് തന്നെ നൈയായികന്മാരും പറയുന്നു, ശബ്ദമൊന്നും നിത്യമല്ല, നശിച്ചുപോകുന്ന കാര്യമാണ്. വീണ്ടും നമുക്ക് ഉച്ചരിക്കാം, അത്രയേ ഉള്ളൂ. ആ എന്ന് 100 തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ 100 ശബ്ദം ഉണ്ടാവും, നശിച്ചു. എങ്ങനെ ആ എന്ന് പറയുന്ന ശബ്ദം നശിച്ചു നശിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും? കാരണം കേട്ടത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടല്ലോ, നശിച്ചെന്നങ്ങനെ പറയാൻ പറ്റും? പറയുന്നത് നശിച്ചു, മനസ്സിലുള്ള എന്താണ്? അതിന്റെ സ്മരണയാണ്, ആ ശബ്ദമല്ല. ആ എന്ന് ഉച്ചരിച്ചതിന് ശേഷം ഈ എന്ന് ഉച്ചരിച്ചപ്പോ ആ എന്ന് പറയുന്ന ശബ്ദം നശിച്ചുപോയി, പക്ഷെ അതിന്റെ സ്മൃതി നമ്മുടെ മനസ്സിലുണ്ട്. ഈ കഴിഞ്ഞ് ഓ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞപ്പോ ഈ പോയി, പക്ഷെ മനസ്സിൽ സ്മൃതിയുണ്ട്. എന്താണ്? ആ എന്നുച്ചരിച്ച് അത് കഴിഞ്ഞ് ഈ എന്നുച്ചരിച്ച് ഇപ്പോ ഊ എന്ന് ഞാൻ കേൾക്കുന്നു. അപ്പോ നമ്മളുടെ മനസ്സിലിരിക്കുന്നത് സ്മരണയാണ്, ശബ്ദമല്ല. ശബ്ദത്തെ സ്മരിക്കുന്നു. അപ്പോ ശബ്ദത്തിന്റെ ശ്രവണം എന്ന് പറയുന്നത് പ്രത്യക്ഷമായ അനുഭവമാണ്, നമ്മൾ കേൾക്കുന്നതാണ്. വക്താവ് വാഗേന്ദ്രിയം കൊണ്ട് ഉച്ചരിക്കുന്നു, ശ്രവണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നു. അപ്പൊ ശബ്ദം അത് ആ കേൾക്കുന്ന സമയത്തേ ഉള്ളൂ, പക്ഷെ നമുക്ക് ശബ്ദങ്ങളെയെല്ലാം സ്മരിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം നമ്മൾ സ്മരിക്കുന്നത്. അത് കേവലം മനസ്സിലിരിക്കുന്ന സ്മരണയാണ്, അല്ലാതെ ശബ്ദാത്മകമായ ശബ്ദമല്ല, സ്മൃത്യാത്മകമായ ശബ്ദം, സ്മൃതിയാണ്. ഇതുപോലെ ഒരു വ്യക്തിയെ കണ്ട് ഇന്നലെ ഇന്ന് ആള് സ്മരിക്കുന്നു. നമ്മൾ സ്മരിക്കുമ്പോൾ ആ വ്യക്തി പ്രത്യക്ഷമാണോ? അല്ല, വ്യക്തി പോയി, പക്ഷെ വ്യക്തിയെ നോക്കുന്ന സ്മരിക്കാൻ കഴിയും. അതുപോലെ ശബ്ദം നഷ്ടപ്പെട്ടു പോയി, അത് ഹ്രസ്വമായാലും ദീർഘമായാലും പുളിതമായാലും എല്ലാം നഷ്ടപ്പെട്ടു. ഹ്രസ്വമാണെങ്കിൽ ഒരു മാത്രം നിൽക്കും, ദീർഘമാണെങ്കിൽ രണ്ടു മാത്രം നിൽക്കും, പുളിതമാണെങ്കിൽ മൂന്ന് മാത്രം നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റൂല. ഇനി കൂടുതൽ മാത്രം നിന്നാലും ശരി, ആ കാലം കഴിഞ്ഞാൽ ശബ്ദം നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ആ ശബ്ദം കേൾക്കണമെങ്കിൽ വീണ്ടും ഉച്ചരിക്കണം, പക്ഷെ മനസ്സിൽ സ്മൃതിയിരിക്കും, ശബ്ദസ്മൃതി. അതെന്തുകൊണ്ടുണ്ടാകുന്നു? ആ എന്ന ശബ്ദം കേട്ടു, പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിൽ വളരെ വേഗത്തിൽ സംഭവിക്കുകയാണ്. ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദം ഉള്ളിൽ കേട്ട് കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഉടൻ തന്നെ ആ ശബ്ദത്തെ അന്ധകരണം ഗ്രഹിക്കുന്നു, ആ എന്ന് ബോധിക്കുന്നു. ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഉടൻ തന്നെ അന്ധകരണത്തിൽ ആ ശബ്ദം ഒരു സംസ്കാരത്തെ അവശേഷിപ്പിക്കുന്നു. അതിന് ഭാവന എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഭാവനയല്ല, സംസ്കൃതത്തിലെ ഭാവന. ഭാവന എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ സ്മരിക്കുന്നതിന് നിമിത്തമായിരിക്കുന്ന സംസ്കാരം. ശബ്ദത്തെ കേട്ടുകഴിഞ്ഞാൽ ശ്രവണേന്ദ്രിയത്തിലൂടെ അത് ഉള്ളിൽ പതിയുമ്പോൾ എന്ന് വെച്ചാൽ മനസ്സാ ശബ്ദത്തെ ആ എന്ന് ഗ്രഹിക്കുമ്പോൾ ശബ്ദം വായിലൂടെ സഞ്ചരിച്ചാണ് ശ്രവണേന്ദ്രിയത്തിൽ എത്തിച്ചേരുന്നത്. അത് വായുവിൽ ഉണ്ടാക്കുന്ന സ്പന്ദനങ്ങളാണ്, അത് അവിടെ തന്നെ വിലയിച്ചു. പക്ഷെ മനസ്സ് അത് ഗ്രഹിക്കുമ്പോൾ, അന്ധക്കരണം ഗ്രഹിക്കുമ്പോൾ, ഉടൻ തന്നെ എന്ത് ചെയ്യും? മനസ്സ് അതിൻ്റെ ഒരു മുദ്രയെ അവിടെ പതിപ്പിക്കും, അതിന് സംസ്കാരം എന്ന് പറയുന്നു. ആ സംസ്കാരത്തിന് ശബ്ദത്തെ വീണ്ടും നിർമ്മിക്കാൻ കഴിയത്തില്ല. പക്ഷേ ബാഹ്യമായൊരു ശബ്ദത്തെ അതിനുണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം വാഗിന്ദ്രിയം കൊണ്ട് ശബ്ദത്തെ പുറപ്പെടുവിപ്പിക്കാൻ എന്താ സംഭവിക്കുന്നത്? പുറമേ ശബ്ദം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അന്യന് കേൾക്കാൻ കഴിയുന്നത്. ആ ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുകയാണ്, അതുകൊണ്ടാണ് അന്യന് കേൾക്കാൻ കഴിയുന്നത്. അന്യന്റെ ശ്രവണേന്ദ്രിയത്തിൽ അത് പതിക്കുകയാണ്, ശ്രവണേന്ദ്രിയം അതിനെ ഗ്രഹിക്കുന്നു, മനസ്സതിനെ ഉൾക്കൊള്ളുന്നു. ഇതെല്ലാം സംഭവിക്കും. എന്നുള്ള ശബ്ദം ബാഹ്യമായതുകൊണ്ട് അതിൽ നിന്ന് അന്ധക്കരണത്തിൽ എന്തോ വരുന്നു, ഒരു സംസ്കാരം ഉണ്ടാകും. ആ സംസ്കാരത്തിന് വീണ്ടും അതുപോലെ ബാഹ്യമായി ഒരു ശബ്ദത്തെ ഉണ്ടാക്കാനെന്നുള്ള ശേഷിയില്ല. പക്ഷേ ആ സംസ്കാരത്തിനൊരു ശേഷിയുണ്ട്. എന്താണ്? വീണ്ടും കേട്ട ശബ്ദത്തെക്കുറിച്ചുള്ള ബോധത്തെ മനസ്സിലുണ്ടാക്കുന്നതിനുള്ള ശക്തിയുണ്ട്. ആ എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ ബോധം ബാഹ്യമായ ശബ്ദം കൂടാതെ തന്നെ ഉള്ളിലുണ്ടാകുന്നു. അതിനാണ് പറയുന്നത് സ്മൃതി. സ്മൃതി പറയുന്നത് എന്താണത്? ഭാവനാജന്യയാണ്. ഭാവന എന്ന് വെച്ചാൽ സംസ്കാരം. ശബ്ദശ്രവണത്തിൽ അന്ധകരണത്തിലുണ്ടായ ശബ്ദം ആ ശബ്ദത്തിൽ നിന്നും ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനരൂപത്തിലുള്ള ഒന്നാണ് സ്മൃതി എന്ന് പറയുന്നത്. അത് ജ്ഞാനമാണ്, ശബ്ദമല്ല. അത്രയും സംഭവിക്കുന്നുണ്ട്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അത് ബാഹ്യമായി സംഭവിക്കുന്ന ഒന്നാണ്. സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? ശബ്ദത്തിൽ നിന്നും ഉണ്ടാകുന്നതും എന്നാൽ അന്ധക്കരണത്തിൽ സംഭവിക്കുന്നതുമായ ജ്ഞാനമാണ്. അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്? ഞാൻ കേട്ട ശബ്ദത്തെ ഞാനിപ്പോൾ സ്മരിക്കുന്നു. വേറെ രീതി പറയും എന്താണ്? ശബ്ദാകാരമായ സ്മൃതി. ആ എന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ചുള്ള സ്മൃതി. അത് ശബ്ദരൂപത്തിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും വാഗീന്ദ്രിയം കൊണ്ട് പറയണം. ആ എന്ന് പറയും. ആ എന്നുള്ള ശബ്ദം കേട്ടയാൾ അയാളുടെ മനസ്സിൽ ആ ശബ്ദത്തിന്റെ സംസ്കാരം ഉണ്ടായി. അയാളുടെ മനസ്സിൽ ആ ശബ്ദത്തിന്റെ സ്മൃതി ഉണ്ടായി. ജ്ഞാനരൂപത്തിൽ അയാളോട് ചോദിക്കുകയാണ്, നീ എന്ത് ശബ്ദമാണ് കേട്ടത്? അയാൾ പറയുന്നു, ആ എന്ന ശബ്ദം. എന്ന് പറയുമ്പോൾ എന്താണോ ആ സ്മൃതി നിമിത്തമായിട്ട് അയാൾ വീണ്ടും ശബ്ദത്തെ ഉച്ചരിക്കുന്നു. വാഗീന്ദ്രിയങ്ങൾ വീണ്ടും ശബ്ദം പുറപ്പെടുത്തിയിരിക്കുന്നു. ഈ പറയുന്നത് ശബ്ദവും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശബ്ദത്തിൽ നിന്ന് എങ്ങനെ സംസ്കാരം ഉണ്ടാകുന്നു, ഭാവനയുണ്ടാകുന്നു, അതിൽ നിന്ന് എങ്ങനെ സ്മൃതി ഉണ്ടാകുന്നു, ആ ശബ്ദമെന്ന് പറയുന്നത് ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അത് അറിവിന്റെ രൂപത്തിലാണ്. വാസ്തവത്തിലുള്ള ശബ്ദം എന്താണ്? വാഗീന്ദ്രിയം കൊണ്ട് വചിക്കുന്നതാണ്. ഈ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെല്ലാം വ്യാകരണത്തിലാണ് ചർച്ച ചെയ്യുന്നത്, മീമാംസയിലും. ഇവിടെ നമ്മളത് തന്നെയാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ഇത് ചിന്തിക്കാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, അദ്വൈതത്തില് ശബ്ദത്തിനൊരു വലിയ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ശങ്കരാചാര്യ പറയുന്ന അർത്ഥത്തിൽ. കാരണം അവിടെ ഏറ്റവും പ്രധാനമായി വരുന്ന എന്താണ്? ശബ്ദശ്രവണമാണ്. ശബ്ദശ്രവണമാണ് മുഖ്യമായ സാധനം. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ്. ശ്രവിക്കുന്ന എന്താണ്? ശബ്ദമാണ്. അപ്പൊ ശബ്ദത്തോളം പ്രാധാന്യം ജ്ഞാനത്തില് മറ്റൊന്നിനും അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും മുഖ്യമായ ഉപായം എന്ന് പറയുന്നത് ശബ്ദമാണ്. അതുകൊണ്ട് പറയും, അദ്വൈതികളും പറയും, വൈയാകരണന്മാരും പറയും, ശബ്ദബ്രഹ്മണി നിഷ്ണാത പരബ്രഹ്മാധിഗച്ഛതി. ശബ്ദബ്രഹ്മത്തിലൊന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങുന്നത് പരബ്രഹ്മത്തിലായിരിക്കും. സാധാരണ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങുന്നത് വെള്ളത്തിൽ തന്നെയായിരിക്കും. ഇവിടെ അങ്ങനെ എന്താ? ശബ്ദബ്രഹ്മത്തിലേക്കൊരു ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങുന്നത് എവിടെയായിരിക്കും? പരബ്രഹ്മത്തിലായിരിക്കും. ശബ്ദബ്രഹ്മണി നിഷ്ണാത പരം ബ്രഹ്മ അധികച്ചതി എന്ന് പറയുന്നതാണ്. അത് അദ്വൈതം അംഗീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ശബ്ദത്തിന്റെ പ്രാധാന്യം. പ്രത്യേകിച്ച് ശങ്കര അദ്വൈതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഭാഷകാരൻ ശബ്ദത്തെ എടുത്തിട്ടൊന്ന് കുടയുന്നത്. എന്താണ് ശബ്ദത്തിന്റെ ശേഷി എന്നൊന്ന് മനസ്സിലാക്കണം. അപ്പോ ഇവിടെ ശബ്ദം സ്ഫോടരൂപത്തിലാണെന്ന് പറയുന്നു. അത് പറഞ്ഞ രീതിയിൽ എന്താണെന്ന്, പദസ്ഫോടം ഒന്ന് വാക്യസ്ഫോടം. എന്തുകൊണ്ടാണ് അതിനെ സ്ഫോടം എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട്, സ്ഫുട്യതേ വ്യജ്യതേ വർണ്ണയരുതി സ്ഫോടോ അർത്ഥവ്യഞ്ജക ശബ്ദ. ഗോഹു എന്ന് പറയുന്നത് പദസ്ഫോടമാണെന്നാണ് പറയുന്നത്. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് തന്നെ ബ്രഹ്മം എന്ന അവസാനം വൈയാകരണന്മാർ പറയും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ശബ്ദബ്രഹ്മണി നിഷ്ണാത പരംബ്രഹ്മാധികച്ചതി. സ്ഫുട്യതേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അടുത്ത്? വ്യജ്യതേ, വ്യഞ്ജിപ്പിക്കുന്നു എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നു. എന്തുകൊണ്ട് പ്രകാശിപ്പിക്കുന്നു? വർണ്ണേഹി, വർണ്ണങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നു. വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്ഷരം. ഗൗഹു എന്ന് പറയുന്നിടത്ത് വർണ്ണങ്ങളുണ്ട്. ഗൗഹു എന്ന് ഞാൻ പറയുന്നത് ഇവിടെ ശാസ്ത്ര ചർച്ചയിൽ എപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കുന്ന ആ ശബ്ദത്തെ ഗൗഹു. അതുകൊണ്ട് അതിനെ പറഞ്ഞു. ഏത് ശബ്ദത്തെ എടുക്കാം? അപ്പോൾ അവിടെ എന്താണ് വർണ്ണങ്ങൾ? അകാര ഉകാര വിസർഗം വർണ്ണങ്ങൾ. ഈ വർണ്ണങ്ങളിലൂടെ വ്യഞ്ജിപ്പിക്കുന്നു എന്താണ് ഗോഹു എന്ന് പറയുന്ന ശബ്ദത്തെ. അപ്പോൾ ആ വർണ്ണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ശബ്ദത്തെ ആ വർണ്ണങ്ങൾ ബോധിപ്പിക്കുന്നു എന്നാണ് വൈയാകരണം പറയുന്നത്. ആ ശബ്ദം എന്താണ്? ഗൗഹു എന്ന് പറയുന്ന ശബ്ദം. അത് വ്യഞ്ജിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് സ്ഫോടം എന്ന് പേരുന്നു. സ്ഫുട ധാതുവിന്റെ അർത്ഥം വ്യഞ്ജിപ്പിക്കുക, പ്രകാശിപ്പിക്കുക എന്നാണ്. വ്യഞ്ജിപ്പിക്കുക എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുക, വ്യക്തമായി പ്രകാശിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്ഫുട ധാതുവിന് പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരർത്ഥം ഉള്ളതുകൊണ്ട് വർണ്ണങ്ങളിലൂടെ ശബ്ദത്തെ വ്യഞ്ജിപ്പിക്കുന്നു. ഏത് ശബ്ദത്തെ? ഗോവു എന്ന് പറയുന്ന ശബ്ദത്തെ. ഇത് വ്യാകരണത്തിന്റെ വിഷയമായതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് വിശദീകരിക്കുന്നത്. സ്ഫോടം സ്ഫോടം എന്ന് പറയും പലരും, പക്ഷെ എന്താണ് കാര്യം എന്നുള്ളത് ആൾക്കാർക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളത് ശരിയായി ധരിച്ചിരിക്കുന്നു. കാരണം നമ്മളിപ്പോ വെറും അദ്വൈതികൾ മാത്രമല്ല, വൈയാകരണന്മാരും കൂടെയാണ്. അതുകൊണ്ട് അതെന്തായാലും അറിഞ്ഞിരിക്കണമെന്ന്. സ്ഫുട ധാതുവിന്റെ അർത്ഥം എന്താണ്? വ്യഞ്ജിപ്പിക്കുക എന്നാണ് എന്റെ അർത്ഥം. അപ്പോൾ സ്ഫുട്യത എന്ന് പറഞ്ഞാൽ വ്യഞ്ജിപ്പിക്കുന്നു. എന്താണ് വ്യഞ്ജിപ്പിക്കുന്നത്? വർണ്ണങ്ങൾ. വർണ്ണം എന്താണെന്ന് പറയാം. ഉദാഹരണമായിട്ട് ഗോശബ്ദത്തെ എടുക്കുക. ബഹുശബ്ദം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഗോഹ് ഗാവ് ഗാവ, അങ്ങനെയാണ് അതിന്റെ രൂപം. എന്റെ പ്രഥമ ഏകവചനത്തിൽ പറയുന്നതാണ് ഗൗഹു. അങ്ങനെ അതൊക്കെ നമ്മളിനി പഠിക്കുന്നതാണ്. ഒരു പശുവിനെയോ ഒരു കാളയോ പറയാൻ ഗൗഹു എന്ന് പറയും. പശുവിനും കാളയ്ക്കും ഒരു പേര്. മലയാളത്തിലാണെങ്കിൽ രണ്ടു പേരുണ്ട്, പശു കാള. സംസ്കൃതത്തിൽ ഒരു പേരേ ഉള്ളൂ, ഗൗഹു. പശുവായാലും കാളായാലും. അപ്പൊ ഗൗഹു എന്ന് പറഞ്ഞ പശുവും കാളയാണ്. സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശവഹ ജന്തവഹ എന്നാണ്. എല്ലാ പ്രാണികൾക്കും പശു എന്നാണ് പറയുന്നത്. എന്തിനും മനുഷ്യന് പോലും പറയും പശു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എടുക്കാം. സംസ്കൃതത്തിൽ ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യനൊരു ജീവിയാണത്. പശു പശുവിൻ ആലഭേദ എന്ന് പറഞ്ഞാൽ പശുവിനെ കൊല്ലണമെന്നല്ല. പശു എന്ന് പറയുന്ന ഏത് ജീവിയാണ് അവിടെ അതിനെ കൊല്ലാനാണ് പറയുന്നത്. കൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ സ്പർശിക്കുകയോ എന്തും ആകാം. അപ്പോൾ പശു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആട് എന്ന് പിന്നെ അർത്ഥം പറയും. സംസ്കൃതവും മലയാളവുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പശു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പശു എന്ന് പറഞ്ഞാൽ പാല് തരുന്ന പശു എന്നർത്ഥമാണ്. സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജന്തുക്കളും. അതുകൊണ്ടാണ് പശു എന്ന് പറയാതെ സംസ്കൃതത്തിൽ നമ്മൾ പറയുമ്പോൾ അത് ഗൗഹു എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ ആ തെറ്റിപ്പോവും. നമ്മൾ പറയുന്ന ഒന്നായിരിക്കും ആൾക്കാർ ധരിക്കുന്നവരെന്നായിരിക്കും. ഗൗഹു എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ആകാം, എന്നുവെച്ചാൽ കാളയും പശുവുമാകാം. അപ്പൊ അവിടെ ഗൗഹു എന്ന് പറയുന്നിടത്ത് വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങൾ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ഗൗഹു എന്ന് പറയുന്ന ശബ്ദം. അപ്പൊ സ്ഫുട എന്ന് പറഞ്ഞ ഒരർത്ഥം എന്തായി? വർണ്ണങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്ന ശബ്ദം ഗൗഹു എന്ന് പറയുന്ന ശബ്ദം എന്നായി. ഈ ശബ്ദം എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണോ വർണ്ണങ്ങൾ ഈ ശബ്ദത്തെ വ്യഞ്ചിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത്, അതടുത്ത് പറയും. മുത്ത്, പവിഴ്, പവിഴം, പത്മരാഗം തുടങ്ങിയ രത്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കണ്ടാൽ തിരിച്ചറിയത്തില്ല അത് വെള്ളാരം കല്ലാണോ അല്ലെങ്കിൽ കുപ്പിയുടെ കഷണമാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നിരന്തരമായ പരിചയം കൊണ്ട് രത്ന പരീക്ഷകന്മാർക്ക് കണ്ട ഉടൻ തന്നെ മനസ്സിലാകും പെട്ടെന്ന്, ഇത് പവിഴമാണ്, ഇത് മുത്താണ്, ഇത് രത്നമാണ്. അത് പരിചയം കൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ശബ്ദവുമായിട്ടുള്ള പരിചയം കൊണ്ട്, അങ്ങനെയുള്ള നമുക്ക് ശബ്ദത്തിന്റെ പരിചയം വരുന്നു. ശിശുവായിരിക്കുമ്പോൾ ഈ ശബ്ദങ്ങൾ കേട്ട് കേട്ട് കേട്ട് ക്രമേണ ക്രമേണ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ശക്തി വരുമ്പോൾ കുറച്ചു കാലത്തെ പരിചയം കൊണ്ട് അതങ്ങ് ദൃഢമാകുന്നു. ഗൗഹു എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം എന്ന് ഒരു ചെറിയൊരു പരിചയം ആവശ്യമുണ്ട്. അതെങ്ങനെയോ നമ്മൾ അറിയാതെ തന്നെ ആ പരിചയം വരികയാണ്. ആ പരിചയം വന്നു കഴിഞ്ഞാൽ ഗൗഹു എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ആ നിമിഷം തന്നെ, കാലതാമസമൊന്നുമില്ല. ആ പരിചയം വരുന്നതിനാണ് കുട്ടിക്ക് കുറച്ച് സമയം പിടിക്കും. ഗൗഹു എന്ന് പറഞ്ഞാൽ ഇന്ന സാധനമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രത്നപരീക്ഷകൻ എങ്ങനെയാണോ മാണിക്യത്തെ കാണുമ്പോൾ ആ നിമിഷം തന്നെ ഇത് മാണിക്യമാണെന്നറിയുന്നു, അയാൾക്ക് അഭ്യാസം വേണ്ടി വന്ന. അതുപോലെ ബാലൻ അഭ്യാസത്തിലൂടെ ഗൗഹ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗഹ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്നാണ് ഇതാ സാധനം മനസ്സിൽ വരുന്നു. അർത്ഥബോധം ഉണ്ടാവും. അതിൽ നിന്ന് മനസ്സിലാക്കാം ശബ്ദം, അതായത് ഗൗഹു എന്ന് പറയുന്ന സ്ഫോടാത്മകമായ ആ ശബ്ദം അതെന്ത് ചെയ്യുന്നു? അർത്ഥത്തെ വ്യഞ്ചിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അപ്പം വർണ്ണങ്ങൾ ശബ്ദത്തെ വ്യഞ്ചിപ്പിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പറയാം, വർണ്ണങ്ങളാൽ വ്യഞ്ചിപ്പിക്കപ്പെടുന്ന പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് ഗൗ എന്ന് പറയുന്ന ശബ്ദം. അതുകൊണ്ടത് സ്ഫോടമായി അത് മാത്രമല്ല, ആ ശബ്ദം അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കുന്നു. അതുകൊണ്ടും അതെന്തായി? അത് സ്ഫോടമായി. ഇപ്പൊ രണ്ട് രീതിയിൽ ചിന്തിച്ചാലും ഗോഹു എന്ന് പറഞ്ഞ ശബ്ദം എന്തായി? സ്ഫോടമായി. എന്തുകൊണ്ട്? അത് വ്യഞ്ജിപ്പിക്കുന്നു, അർത്ഥത്തെ അത് ബോധിപ്പിക്കുന്നു, വർണ്ണങ്ങളിലൂടെ അതിനെ ബോധിക്കാൻ കഴിയുന്നു. ഇതാണ് സ്ഫോടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ പദത്തിന് സംഭവിക്കുന്നു, അതുപോലെ വാക്യങ്ങളിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് പദസ്ഫോടവുമുണ്ട്, വാക്യസ്ഫോടവുമുണ്ട്. അക്കാര്യമാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. സ്ഫുട്യത വ്യഞ്ജ്യത വർണ്ണയരതി സ്ഫോട അർത്ഥവ്യഞ്ജക ശബ്ദ. സ്ഫോടം എന്ന് പറയുന്നത് വർണ്ണങ്ങളെ കൊണ്ട് വ്യഞ്ജിപ്പിക്കുന്നതും, എന്നാൽ അത് സ്വയം അർത്ഥത്തെ വ്യഞ്ജിപ്പിക്കുന്നതുമാണ്. അപ്പോ സ്ഫുട എന്ന് പറയുന്ന ധാതുവിന് വ്യഞ്ജിപ്പിക്കുക, പ്രകാശിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥമുള്ളതുകൊണ്ട് ആണവിടെ സ്ഫോടം എന്ന് പറയുന്നത്. ഒരു പേര് അതിന് കിട്ടി. അപ്പോൾ സൃഷ്ടിക്ക് നിമിത്തമായിരിക്കുന്ന ശബ്ദം എന്താണ്? അത് സ്ഫോടമാണ് എന്ന് പറഞ്ഞാൽ അത് വർണ്ണമല്ല എന്നാണ്. വർണ്ണമാണെന്ന് പറയുന്ന ആരുടെ പക്ഷം? മീമാംസകരുടെ. സ്ഫോടമാണെന്ന് പറയുന്ന ആരുടെ പക്ഷം? വ്യാകരണന്മാരുടെ. അതാണ് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. വിശദീകരിക്കുന്ന കാര്യം ബ്രഹ്മസൂത്രം ഇത് പഠിക്കുന്ന പലരും പറയാറുണ്ടത് പൊതുവെ ഈ ഭാഗം മനസ്സിലാക്കാൻ വലിയ പ്രയാസം, മനസ്സിലാക്കത്തില്ല. ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മനസ്സിലാക്കാവുന്നില്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമാണ്. ഇവിടെ എങ്ങനെയല്ല, ശബ്ദത്തെക്കുറിച്ചും സ്ഫോടത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വരുമ്പം വ്യാകരണവുമായിട്ട് പരിചയമില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പ്രയാസം വരും. കഥ പറയുന്ന പോലെ പറഞ്ഞും കേട്ടും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൊതുവെ ആൾക്കാർ പറയുന്നത് ഈ ഭാഗം മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് അത് കൂടുതൽ വിശദീകരിക്കുന്നത്. ആദ്യ സ്ഫോടം എന്താണെന്ന് മനസ്സിലാകും. ഇവിടെ വർണ്ണത്തെ, വർണ്ണമല്ല ജഗത്തിന് നിമിത്തം എന്തുകൊണ്ട് പറയുന്നു? വർണ്ണത്തിൽ ദോഷമുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, വർണ്ണപക്ഷേ എന്ന് പറഞ്ഞാൽ വർണ്ണമാണ് ജഗത്തിന് നിമിത്തം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ തേഷം ഉത്പന്ന പ്രധ്വംസിത്വ, വർണ്ണങ്ങളുടെ തകരാറെന്താണ്? അത് ഉത്പന്ന പ്രധ്വംസിയാണെന്ന് വെച്ചാൽ ഒരു നിമിഷം ഉത്പന്നമാകുന്നു, അടുത്ത നിമിഷം നശിച്ചു പോകുന്നു. ഉത്പന്ന പ്രധ്വംസി ആ എന്ന് ഞാൻ ഉച്ചരിക്കുന്നു, ഞാൻ ഉച്ചരിക്കുന്ന നിമിഷം തന്നെ എല്ലാവരും കേൾക്കുന്നു, അടുത്ത നിമിഷം അത് നശിച്ചു പോകുന്നു. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഒരു നിമിഷമാണോ അതേ രണ്ട് നിമിഷമാണോ അതെല്ലാം പോട്ടെ, അതിലേക്ക് നമ്മൾ കിടക്കണ്ട. ഉത്പന്നമാകുന്നു, അടുത്ത നിമിഷം നശിച്ചു പോകുന്നു. അങ്ങനെ ഉണ്ടായി നശിക്കുന്ന ഒന്നിനെ ആകാശത്തിലെ വിദ്യുത് മിന്നൽ പോകുന്നു. മിന്നലിനാർക്കെങ്ങനെ നിത്യം എന്ന് പറയാൻ പറ്റും? ഉണ്ടാകുന്നു, അടുത്ത നിമിഷം നശിച്ചു പോകുന്നു. അതുപോലെ ശബ്ദം ആണ് ഉത്പന്ന പ്രധ്വംസിത്വ, അതിന് നിത്യം എന്ന് പറയാൻ പറ്റില്ല. നിത്യേഭ്യ ശബ്ദേഭ്യോ ദേവാദി വ്യക്തീനാം പ്രഭോ വൈത്തി അനുപന്നം. അപ്പോൾ വർണ്ണങ്ങൾ ഉത്പന്ന പ്രധ്വംസികളാണെങ്കിൽ, ഉണ്ടായി അടുത്ത നിമിഷം നശിക്കുന്നതാണെങ്കിൽ, നിത്യമായ ശബ്ദത്തിൽ നിന്ന് ദേവാദി വ്യക്തികൾ, ദേവാദികളെന്നല്ല ജഗത്ത് തന്നെ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാകത്തില്ല എന്നാണ്. നിത്യേഭ്യ ശബ്ദേഭ്യോ അതാണല്ലോ ഇവിടെ പറയുന്നത്. വേദം നിത്യമാണ്, അതിൽ നിന്നും ദേവാദികളുണ്ടായെന്നല്ലേ. ദേവാദി വ്യക്തിനാം പ്രഭവ ഇത്യനുപന്നം, അതിൽ യുക്തിയില്ലാത്തവർ. മീമാംസകരെ സംബന്ധിച്ച് എന്താണ്, ശബ്ദത്തെ സ്വതപ്രമാണമായി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്ത് വേദം നിത്യമാണ്. കൽപ്പത്തിന്റെ ആദിയിൽ അതിനെ പ്രജാപതി സ്മരിച്ചിട്ട് ഋഷിമാർക്ക് ഉപദേശിക്കുന്നു. പ്രജാപതിയിൽ നിന്ന് നേരിട്ട് ഋഷിമാരത് ഗ്രഹിക്കുന്നു. അത് അധ്യയന പരമ്പരയിലൂടെ കൽപ്പാന്തം വരെ നിൽക്കുന്നു. കൽപ്പാന്തത്തിൽ ഇവരെല്ലാം പോകുന്നു. പ്രജാപതിക്ക് വരെ പ്രളയം സംഭവിക്കുന്നു. നശിക്കില്ലാതെ വിലയിച്ചിരിക്കും. ജഗത്തെല്ലാം വിലയിക്കുമ്പോൾ നാശം സംഭവിക്കുന്നില്ല. അതിന് അതങ്ങനെ നിൽക്കും. അത് പറയാനാരുമില്ലല്ലോ. പറയാനൊരാളും വേണ്ട, കേൾക്കാനും ആളില്ല. സുഷിത ആരംഭത്തിൽ വീണ്ടും പ്രജാപതി ഇങ്ങനെ വരും. ഉടനെ ആ വേദത്തെ, പൂർവകൽപ്പത്തിലെ വേദത്തെ സ്മരിക്കുന്നു. ശബ്ദാത്മകമായി ഉച്ചരിക്കുന്നു. ഋഷിമാരെല്ലാം ഉടനെ അതിനെ കേൾക്കുന്നു. അവര് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു ഇങ്ങനെ പോകുന്നു എന്നാണ്. ഇതിലൊന്നും ചോദ്യങ്ങൾ പാടില്ല. വേദത്തിൽ പല ഭാഗങ്ങളും നഷ്ടമായി എന്ന് പറയുന്നു. അതൊക്കെ പിന്നെ ഇങ്ങനെ നഷ്ടമായി നിത്യമായെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇതൊക്കെ ഒരു വിശ്വാസ പ്രമാണം. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. കൂടുതൽ യുക്തിയൊന്നും അവിടെ പ്രയോഗിക്കാൻ പോകരുത്. അങ്ങനെയൊക്കെയുള്ളടത്ത് നമ്മൾ ധരിക്കുക. നമ്മുടെ യുക്തിക്ക് അതീതമായി ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ധരിക്കുക. അതിലൊക്കെ ശ്രദ്ധയുള്ളവർ. അല്ലാത്തവർ പറയും ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയും. ഇപ്പം നമ്മളതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ജഗത്തിന്റെ ശബ്ദപ്രഭവത്വത്തെ എങ്ങനെ അംഗീകരിക്കുന്നു, എങ്ങനെ നിഷേധിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ വർണ്ണപ്രഭവത്വം എന്ന് വർണ്ണത്തിൽ നിന്നുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. വർണ്ണം അനിത്യമായതുകൊണ്ട് വർണ്ണം നിത്യമാണെന്ന് പറയുന്നവർ പറയുന്നു. മീമാംസകർ പറയുന്നു വർണ്ണം നിത്യമാണ്, അനിത്യമല്ല. ഗോഹു ഗ എന്ന് ഉച്ചരിച്ചു. അടുത്ത് ഔന്നിച്ചരിച്ചപ്പോ ഗ ഇല്ലെന്നല്ലേ പറയുന്നു. പറയുന്നു അവിടെ ഗ എന്ന് പറയുന്ന ശബ്ദം നശിക്കുന്നില്ല. പിന്നെന്താ, നിങ്ങൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ, ശബ്ദമുണ്ട്. അതങ്ങനെ ശരിയാകും, കേൾക്കാതെ ശബ്ദമുണ്ടെന്ന് പറയുന്നത്. പറയുന്നു ഗോഹു എന്നൊരാൾ ഉച്ചരിച്ചു. വീണ്ടും അയാൾ പറയുന്നത് ഗോഹു, വീണ്ടും പറയുന്നത് ഗോഹു. അങ്ങനെ പത്തുമണ പറഞ്ഞെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഗോഹുന്ന് മുഴുവൻ പറയണ്ട ഗ എന്ന് ഉച്ചരിച്ചു. ഗ ഗ ഗ ഗ എന്ന് തുടർച്ചയായിട്ട് ഉച്ചരിക്കുന്നു. ആദ്യം ഉച്ചരിച്ച ഗകാരം, രണ്ടാമത് ഉച്ചരിച്ച ഗകാരം, മൂന്നാമത് ഉച്ചരിച്ച ഗകാരം, ഇതെല്ലാം കേൾക്കുന്നയാൾ പറയുന്ന എന്താണ്? സ്വയം ഗകാരഹ. ആദ്യം ഉച്ചരിച്ച ഗകാരം തന്നെയാണ് രണ്ടാമത് ഉച്ചരിച്ചത്, അത് തന്നെയാണ് മൂന്നാമത് ഉച്ചരിച്ചത്, നാലാമത് ഉച്ചരിച്ചതും അത് തന്നെ. അത് മാത്രമല്ല, ഇനി ഏതെല്ലാം ശബ്ദങ്ങൾ എവിടെയെല്ലാം എന്നെല്ലാം ഗകാരം എന്ന് ഉച്ചരിക്കുന്നു, കേൾക്കുന്നയാൾ പറയും ഇതെല്ലാം ആ മുമ്പ് ഉച്ചരിച്ച ഗകാരം തന്നെ. ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട്, പ്രതീതി ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഗകാരം ഒന്നാണ്. സ്വയം ഗകാരഹ എന്നുള്ള പ്രതീതി ഉള്ളതുകൊണ്ട് പറയുന്ന എന്താണത്? ശബ്ദം ഉച്ചരിച്ച് നശിച്ചുപോയി എന്നല്ലേ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തവണ ഗാന്ന് കേട്ട് രണ്ടാമത് ഗാന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നിയ ഇത് വേറെ ഒരു ഗായാണ്, ആദ്യത്തെ ഗായല്ല. എന്തുകൊണ്ട് ആദ്യത്തെ ഗാ നശിച്ചുപോയി, ഇത് രണ്ടാമത്തെ ഗകാരം. മൂന്നാമത് കേൾക്കുമ്പോൾ പറയും, ഓ ഇത് മൂന്നാമത്തെ ഒരു ഗകാരമാണ്. എന്തുകൊണ്ട്? ഒന്നാമത്തെ നശിച്ചു, രണ്ടാമത്തെ നശിച്ചു, ഇത് പുതിയൊരു ഗകാരമാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ അനുഭവം. എത്ര തവണ ഗാ എന്ന് പറയുന്ന ശബ്ദം ആവർത്തിച്ചു കഴിഞ്ഞാലും കേൾക്കുന്നയാൾ പറയുന്ന എന്താണ്? സോയം ഗകാര, ആ ഗകാരം തന്നെ, ആ ഗകാരം തന്നെ. ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം ഗകാരം നശിക്കുന്നില്ല, ഒരേ ഗകാരത്തെ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല, അത് ശരിയാണ്. നിങ്ങൾ കേട്ടില്ല എന്ന് വിചാരിച്ച് അത് നശിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹിമാലയത്തിന് മുമ്പ് പോയി ഹിമാലയത്തെ കണ്ടു, കൈലാസത്തിൽ പോയി കഴിഞ്ഞ വർഷം കൈലാസത്തെ, ഈ വർഷം പോയി കൈലാസത്തെ കണ്ടു. ഇപ്പൊ പോയി കൈലാസത്തെ കണ്ടപ്പോ പറയണോ സ്വയം കൈലാസം, ഞാൻ കഴിഞ്ഞ വർഷത്തെ കണ്ട കൈലാസത്തെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്? എന്റെ ഇടയ്ക്ക് 365 ദിവസവും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എന്താ കൈലാസം നശിച്ചു പോയ? എനിക്ക് അതിനെക്കുറിച്ച് അനുഭവം, പ്രത്യക്ഷമായ അനുഭവം ഇല്ലാന്ന് വിചാരി കൈലാസം നശിച്ചു അല്ലെന്നോ? ആ കൈലാസം തന്നെ ഇന്നും നിൽക്കുന്നു. പ്രത്യക്ഷത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാമെങ്കിൽ ശബ്ദത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ശബ്ദം കേട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, ശബ്ദം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കണമെങ്കിൽ അതിൻ്റെ അഭിവ്യക്തി സംഭവിക്കും. അഭിവ്യക്തി സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? വക്താവിൽ ചില കാര്യങ്ങളൊക്കെ നടക്കും. എന്താ സംഭവിക്കുന്നത്? ഒരു മനുഷ്യന്റെ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നി, അതുകൊണ്ട് ജഠരപ്രദേശത്തിലുള്ള വായു അതിൻ്റെ പ്രേരണ കൊണ്ട് വേറിട്ട് സഞ്ചരിച്ച് വർണ്ണത്തിൻ്റെ അഭിവ്യക്തി സ്ഥാനങ്ങളുണ്ട്, അഷ്ടസ്ഥാനങ്ങൾ. അഷ്ടവും സ്ഥാനാനി വർണ്ണാന ഉര കണ്ഠ ശിരസ്തഥ ജിഹ്വ മൂലാസ്ഥ ദന്താസ്ഥ നാസികോഷ്ഠോച താലുച എന്ന് നമ്മളിനി പഠിക്കും വേഗം. ഈ സ്ഥാനങ്ങളെല്ലാം ആ വായു സ്പർശിച്ച് പുറത്തു വരുമ്പോൾ അത് ശബ്ദമായിട്ടും ശബ്ദത്തിൻ്റെ അഭിവ്യക്തി എന്ന് പറയും. ഇപ്പൊ ശബ്ദം നിത്യമാണ്. എപ്പോഴാണോ ഒരുവന്റെ ഉള്ളിൽ ഈ പ്രക്രിയകളെല്ലാം സംഭവിക്കുന്നത്, അപ്പോൾ അത് പ്രകടമാവുന്നു അല്ലെങ്കിൽ പ്രകടമാവുന്നില്ല. ഹിമാലയം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നമ്മുടെ ചക്ഷുരിന്ദ്രിയവും ആ വസ്തുവുമായിട്ടുള്ള സന്നികർഷം സംബന്ധം ഉണ്ടാകുമ്പോൾ അത് പ്രത്യക്ഷമാണ്. അതില്ലെങ്കിൽ പ്രത്യക്ഷമാവില്ല. എൻ്റെ അടുത്ത് ഹിമാലയം നശിച്ചെന്നുണ്ട്. അതുപോലെ ശബ്ദം വർണ്ണം നിത്യമായിരിക്കുന്നു. എപ്പോഴാണോ അതിൻ്റെ അഭിവ്യക്തി സംഭവിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ആ ശബ്ദം ഗാ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അതിൻ്റെ അഭിവ്യക്തി സംഭവിക്കുമ്പോൾ ശ്രോതാവ് പറയുന്നു സ്വയം ഗകാര, സ്വയം ഗകാര. ശബ്ദം നിത്യം തന്നെയാണ്. എന്നുവെച്ചാൽ മീമാംസകർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അത് അനിത്യമല്ല എന്ന്. ശബ്ദം നിത്യമാണ് എന്നാണ് പറയുന്നത്. സ്വയം ഗകാര എന്നുള്ള പ്രത്യഭിജ്ഞ ഉള്ളതുകൊണ്ട് അത് അഭിവ്യക്തമാകും. പ്രകടമാകുമ്പോൾ നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടെ പറയാം. അഗ്നി, അഗ്നി രണ്ടു വസ്തുക്കളുടെ ഘർഷണം ഒരസ്ഥലം കൊണ്ട് പ്രകടമാകും എന്ന് വിചാരിച്ച് അഗ്നി നശിക്കുന്നു ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയാറുമുണ്ട്. എന്ന് വിചാരിച്ച് അഗ്നി അനിത്യമാണ്, അല്ല, അതവിടെയുണ്ട്. തീപ്പെട്ടിയിലുണ്ട് അഗ്നി, പക്ഷെ അത് തീപ്പെട്ടിയെ ദഹിപ്പിക്കുന്നില്ല എന്നുകൊണ്ട് അവിടെ കർഷണം സംഭവിക്കുന്നു. കർഷണം സംഭവിച്ചാൽ തീപ്പെട്ടി തന്നെ ദഹിപ്പിക്കുന്നെങ്കിലും അഗ്നി അവിടെ ഉണ്ട്, നിത്യമായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ കർഷണം നടക്കുമ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് അഗ്നിയില്ലെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ശബ്ദവും എന്താണ്? നിത്യമാണ് എന്ന് പറയുന്നു. നോക്കുക എങ്ങനെയൊക്കെയാണ് പഴയകാലത്ത് ഇവരൊക്കെ ചിന്തിച്ചിരുന്നെന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നൊരു വലിയ കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ ശേഷിയില്ലെങ്കിലും മറ്റുള്ളവർ ചിന്തിച്ചെങ്കിലും മനസ്സിലാക്കാമല്ലോ. പക്ഷെ പറയുന്നു ഈ അഭ്യാസമൊന്നും നടക്കത്തില്ല, ശബ്ദാനിത്യം തന്നെയാണ്. നൈയായികന്മാരും മറ്റും അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രതിഭിജ്ഞയൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ശബ്ദം നിത്യം എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഉത്പന്ന ധ്വംസിനശ്ച വർണ്ണഃ പ്രത്യുച്ചാരണം അന്യഥാച പ്രതീയമാനത്വാത്. അത് വിശദീകരിക്കുന്നു. തഥാഹി അദൃശ്യമാനോവി പുരുഷവിശേഷോ അധ്യയന ധ്വനിശ്രവണാദേവ വിശേഷതോ നിർദ്ധാരിതേ ദേവദത്തോ അയം അധീതേ യജ്ഞദത്തോ അയം അധീതേ. പ്രത്യഭിജ്ഞ സ്വയം എന്നുള്ള ജ്ഞാനം, അതിനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. പ്രത്യക്ഷവും സ്മരണയും കൂടെ ചേർന്ന് ജ്ഞാനത്തിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. അതിന് പറയും തത്തേ ദന്താവഗാഹിനി ജ്ഞാനം പ്രത്യഭിജ്ഞ എന്നെല്ലാം പറയും. സ്വയം ദേവദത്ത എന്ന് പറയുന്നു. സഹ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് സ്മൃതിയുണ്ട്, അയോ എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ അതിനെ പ്രത്യഭിജ്ഞ എന്ന് പറയും. പണ്ട് കണ്ട ദേവദത്തന് ഇവിടെ ഇപ്പൊ കാണുമ്പോൾ പറയോ ഞാനെന്ന് കണ്ട ദേവദത്തനാണല്ലോ ഈ നിൽക്കുന്നു. ഇതാണ് അതിന്റെ പ്രസിദ്ധമായ ഉദാഹരണം. അദ്വൈതത്തിന്റെ ലക്ഷണാവൃത്തിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ഉദാഹരണമായിട്ട് പറയും. അതുപോലെ പ്രതിഭിജ്ഞ ഉള്ളത് കൊണ്ട് മുമ്പ് കണ്ട ദേവദത്തനെ ഇന്നിവിടെ കാണുമ്പോൾ ആ ഓ അന്ന് ഞാൻ കണ്ട ദേവദത്തനാണല്ലോ ഈ ദേവദത്തനെന്ന് പറയുമ്പോൾ രണ്ടു ഒരാളാണ്. ഇടയ്ക്ക് കണ്ടില്ല എന്ന് വിചാരിച്ച് ദേവദത്തൻ മരിച്ചു പോയോ? ഇല്ല. അതുപോലെ തന്നെ വർണ്ണങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്ക് കേട്ടില്ല എന്ന് വിചാരിച്ചത് മരിച്ചൊന്നും പോയില്ല. അതിന് സമാധാനം പറയുകയാണ്, അത് ശരിയല്ല. സ്വയം ഗകാര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഗകാരമല്ല, അതിന് യുക്തിയുണ്ട്. പറഞ്ഞുതരും. എന്താണോ, ഒരു വേദപാഠശാലയിൽ കുറെ ആൾക്കാർ ഇരുന്ന് വേദ അധ്യയനം ചെയ്യും, സ്വാധ്യായം. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്ത് നിന്ന് കേട്ട് ഗ്രഹിച്ചതിനെ വീണ്ടും കണ്ഠത്തിൽ ഉറപ്പിക്കുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അതിന്റെ ആവർത്തി നാവിൽ ഉറപ്പിക്കുകയാണ് സ്വാധ്യായം. കേട്ടതിനെ വീണ്ടും ആവർത്തിക്കുക, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേദം പഠിക്കുന്നു. അപ്പോ അവിടെ ആദ്യം ദേവദത്തനാണ് സ്വാധ്യായം ചെയ്യുന്നത്. അപ്പൊ പുറത്ത് ദേവദത്തന്റെ പിതാവ് നിൽക്കുകയാണ്. പിതാവ് പറയണതാ, അവിടെ ഇപ്പോ സ്വാധ്യായം ചെയ്യുന്ന എന്റെ മകനായ ദേവദത്തനാണ്. അത് കഴിഞ്ഞവിടെ യജ്ഞദത്തനെ സ്വാധ്യാനം ചെയ്യുന്നു. ഇപ്പൊ യജ്ഞദത്തന്റെ പിതാവ് പുറത്തു നിന്നുകൊണ്ട് പറയുന്നത് ഇപ്പോ അവിടെ സ്വാധ്യായം ചെയ്യുന്നത് എന്റെ മകനായ യജ്ഞദത്തനാണ്. മക്കളുടെ സ്വരം എന്തായാലും അച്ഛനമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും, എല്ലാവർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല, പരിചയമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ രണ്ടുപേരും ചൊല്ലുന്ന ഒരേ വേദമാണ്, രണ്ടുപേരും ചൊല്ലുന്ന ഒരേ ശബ്ദമാണ്, ഒരേ വേദഭാഗമാണ്. പക്ഷേ കേൾക്കുന്നതാണ് തിരിച്ചറിയാൻ പറ്റുന്നു, ഇത് ഇന്നാരുടെ ശബ്ദമാണ്, ഇത് ഇന്നാരുടെ ശബ്ദമാണ്. എന്തുകൊണ്ടായി തിരിച്ചറിയാൻ കഴിഞ്ഞു? കാരണം പറയുന്നത് അവിടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, ഒരു ശബ്ദമല്ല കേൾക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദത്തൻ ഉച്ചരിക്കുന്ന ഗകാരം വേറെ, യജ്ഞദത്തം ഉച്ചരിക്കുന്ന ഗകാരം വേറെ, രണ്ടും ഒന്നല്ല. രണ്ടും വേറെ വേറെ ആയതുകൊണ്ടാണ് ഇത് എന്റെ മകന്റെ ശബ്ദമാണ്, ഇത് എന്റെ മകന്റെ ശബ്ദമാണെന്ന് പിതാക്കന്മാര് തിരിച്ചറിയുന്നു. രണ്ടുപേരും ഉച്ചരിക്കുന്ന ഒരേ ശബ്ദമാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, ഇത് എന്റെ മകന്റെ ശബ്ദം, ഇത് എന്റെ മകന്റെ ശബ്ദം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ രണ്ട് ഉദാഹരണമായിട്ട് ഒരു ശബ്ദത്തെ എടുത്തു, വേദത്തെ മുഴുവൻ എടുക്കുന്നില്ല, വേദത്തിലെ ഒരു ശബ്ദത്തെ എടുത്തത് കാര്യം. ഇവിടെ ശബ്ദങ്ങൾ രണ്ടും വേറെ വേറെ ആയതുകൊണ്ടാണ് രണ്ടുപേരുടെയും ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയും. നേരത്തെ എന്താണ് പറഞ്ഞത് മീമാംസകര്? സ്വയം ഗകാര, ആ ഗകാരം തന്നെ ഈ ഗകാരം എന്ന് പറയുന്നതുകൊണ്ട് ശബ്ദം ഒന്നാണെന്ന്. നയായൻ എന്താണ് പറയുന്നത്? ആ ഗകാരം വേറെ, ഈ ഗകാരം വേറെ, എന്റെ മോന്റെ ശബ്ദം വേറെ, നിന്റെ മോന്റെ ശബ്ദം വേറെ, അതുകൊണ്ട് ഇത് രണ്ട് രണ്ട് ഗകാരമാണ്. പോയോ? നയായന്മാര് പാടുപെട്ട് കൊണ്ടുവന്ന ശബ്ദ നിത്യത്വത്തെ നയായന്മാര് നിഷേധിച്ച് ദൂരെ കളഞ്ഞു. നിങ്ങൾക്ക് യുക്തിയുണ്ടെങ്കിൽ ഞങ്ങൾക്കും യുക്തിയുണ്ട്. നയ്യായകന്റെ അടുത്ത് ഏറ്റുമുട്ടുന്ന കാര്യം എളുപ്പമല്ല. അവർ ഏത് വാദികളെയും നിലം പരിശാക്കിക്കളെ, മിണ്ടാൻ അനുവദിക്കരുത്. ഏതിനും അവർക്ക് യുക്തിയുണ്ട്. അതൊക്കെ വേദത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങളെന്തെങ്കിലും പറയുന്നുണ്ട്, അതിന് യുക്തി ഉണ്ടെങ്കിൽ പറയും, എന്നാ നിങ്ങൾ സമ്മതിക്കും. എന്ന് വിചാരിച്ച് ചിലപ്പം പറഞ്ഞു പറഞ്ഞു നയ്യായകനും അബദ്ധം പറ്റുകയും ചെയ്യും. എല്ലാ ബുദ്ധിമാന്മാർക്കും അബദ്ധം പറ്റും. എന്നാലും എങ്ങനെയാണ് ആ ശബ്ദത്തെക്കുറിച്ച് അവർ ഗഹനമായി ചിന്തിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. ഈ കാര്യങ്ങളൊക്കെ വളരെ അങ്ങ് പറഞ്ഞു പോയതല്ല, ഈ കാര്യങ്ങളെല്ലാം വളരെ വളരെ വളരെ ചിന്തിച്ചതിന് ശേഷമാണ് പറഞ്ഞത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത്രയെങ്കിലും ബോധ്യപ്പെടണം, അതിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. എന്നും മതപ്രസംഗം നടത്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ. ഒരുപാട് അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടാണ് ഓരോ നിർണയങ്ങളിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് പറയുന്നു ശബ്ദങ്ങൾ അനിത്യമാണ്. ഇനി അത് മാത്രമല്ല, രണ്ടുപേരുടെ കാര്യം പോട്ടെ, ശബ്ദം അനിത്യമാണെന്നുള്ളതിന് വേറെയും തെളിവുണ്ട്. ഞാൻ ഉച്ചരിക്കുകയാണ് ഗ, പിന്നെ പറയുന്നു ഗ, പല രീതിയിൽ ഞാൻ ഉച്ചരിക്കുന്നത്. ഗ എന്ന് പറയുന്നത് ശബ്ദം കൂട്ടി പറയാം, ശബ്ദം കുറച്ച് പറയാം, അനുനാസികം ചേർത്ത് പറയാം, ഉദാത്തത്തിൽ പറയാം, അനുദാത്തത്തിൽ പറയാം, സ്വരിതത്തിൽ പറയാം, ഏതെല്ലാം രീതി പറയാം. നിങ്ങൾ പഠിക്കുന്നില്ലേ അതിന് ഹ്രസ്വം ദീർഘം പുളുതം ശബ്ദങ്ങൾക്ക് ഭേദമുണ്ട്. സ്വരത്തെ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വരും. ആ എടുത്തു കഴിഞ്ഞു വ്യഞ്ജനത്തിലെല്ലാം വരത്തില്ല, സ്വരത്തിൽ വരും. പ്രസവം വരും, ദീർഘം വരും. ആയ തന്നെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അനുനാസമായിട്ട് ഉച്ചരിക്കാം. കുറച്ച് മൂക്കി കൂടെ ശ്വാസം കിട്ടാതെ ആ, അല്ലാതെ നേരെ പറഞ്ഞ ആ. പിന്നെ ഉദാത്തം അനുദാത്ത സ്വരിതം ഭേദമില്ല. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനെ നാനാതരത്തിൽ ഉച്ചരിക്കാമെങ്കിൽ കേൾക്കുന്ന ആളെന്ന് പറയും ആ ഈ പറഞ്ഞ ഉദാത്തമാണ്, അതിനെക്കുറിച്ച് ബോധമുള്ളൂ. ഇത് അനുദാത്തമാണ്, ഇത് സ്വരിതമാണ്, ഇത് അനുനാസികമാണ്, ഇത് അനുനാസികം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ കേൾക്കുന്ന മാത്രമേ തന്നെ മനസ്സിലാക്കാൻ ഈ ശബ്ദങ്ങളെല്ലാം വേറെയാണ്. പിന്നെ ഇങ്ങനെ പറയുന്ന ശബ്ദം ഒന്നാണെന്ന് എന്താ കേൾവിക്കൊരു വിലയില്ല. ഉദാത്തും അനുദാത്തും സ്വരിതും ഒന്നാവും, അനുനാസികവും അനുനാസികവും ഒന്നാവും. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ, ഇതൊന്നും അറിയാത്തവർ ഉച്ചരിക്കുമ്പോൾ തന്നെ നേരത്തെ ഞാൻ ഉച്ചരിച്ച പോലെ ചിലർ ഗ, ചിലർ ഗ, കുറച്ചുകൂടെ ഉച്ചത്തിൽ ഗ, ധ്വനിക്ക് ഭേദമുണ്ട്. ഇത് എല്ലാം ഒരു ഗായാണെങ്കിൽ കേൾക്കുന്നവർക്കെല്ലാം ഒന്നുപോലെ തന്നെ തോന്നണം. പക്ഷെ ഇത് കേൾക്കുന്നവരങ്ങനെയല്ല പറയുന്നു, വ്യത്യാസമുണ്ട്. താരത്വം മന്ദിരത്വം തുടങ്ങിയ ഗുണങ്ങൾ അതിനകത്തുണ്ടെന്ന് വെച്ചാൽ അത് വളരെ മൃദുവായിരിക്കുന്നു, കുറച്ചുകൂടെ കടുപ്പത്തിലിരിക്കുന്നു, കുറച്ചുകൂടെ നീണ്ടിരിക്കുന്നു, കുറുകിയിരിക്കുന്നു. പറയുന്നു ഗ എന്ന് പറയുന്ന വർണ്ണം ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് ഈ വ്യത്യാസം അനുഭവപ്പെടുന്നു? എന്തുകൊണ്ട് ഒരാൾ പറയുന്നു നേരത്തെ ഉച്ചരിച്ച അനുനാസികമാണ്, ഇപ്പൊ അനുസരിച്ച് അനനുനാസികമാണ്, ആ അകാരം വേറെ, ഈ അകാരം വേറെ? കൂടുതൽ വ്യത്യാസം വരുന്നത് സ്വരത്തിലാണ്, വ്യഞ്ജനത്തിലല്ല. വ്യഞ്ജനത്തിൽ അത്രയും ഭേദം പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ അകാരം എന്ന് പറയുന്നത് ഒരു വർണ്ണമല്ല, പലതാണ്. ഉണ്ടായി നശിക്കുന്നതാണ് ഓരോന്നും. ഇതെല്ലാം അനിത്യമാണ്. ആണ് പറയുന്നു ഉത്പന്ന വിനാശിനശ്ച വർണ്ണാഹ, വർണ്ണങ്ങൾ ഉണ്ടായി നശിക്കുന്നവയാണ്. പ്രത്യുച്ചാരണം ഓരോ ഉച്ചാരണത്തിലും അന്യഥാച പ്രതീയമാനത്വ, വേറെ വേറെ ആണ് അത് അനുഭവപ്പെടുന്നത്. ഒന്നുകൂടെ വിശദീകരിക്കാം. തഥാഹി അദൃശ്യമനോവി പുരുഷ വിശേഷോ, ആരാണ് അധ്യയനം ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയുന്നില്ലെങ്കിലും, എന്നുവെച്ചാൽ വേദ പാഠശാലയ്ക്ക് പുറത്തു നിൽക്കുന്നവർക്കും, അധ്യയന ധ്വനിശ്രവണ, പുറത്തു നിന്നുകൊണ്ട് അധ്യയന ധ്വനി ആ ശബ്ദം കേട്ടിട്ട് കാണാതെ കേട്ട് മാത്രേ തന്നെ വിശേഷത്വം നിർധാരിതേ, വ്യക്തമായി വേറിട്ട് നിർണയിക്കുന്നു. എങ്ങനെ? ദൈവതത്വം അയം അധീതേത, ഇപ്പോൾ അധ്യയനം ചെയ്യുന്നത് ദൈവതത്തിനാണ്. യജ്ഞതത്വം അയം അധീതേത, ഇപ്പോൾ അധ്യയനം ചെയ്യുന്ന യജ്ഞത്തിനാണ് ഇത്. അങ്ങനെ ശബ്ദങ്ങളുടെ ഭേദം പ്രത്യക്ഷമായി. ഓ, അതായത് രണ്ട് വസ്തുക്കൾ അതിന്റെ ലക്ഷണത്തിലൂടെ അതിനെ വ്യത്യസ്തമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ രണ്ടു ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല. കുതിരയുടെ ലക്ഷണം വേറെയാണ്, പശുവിന്റെ ലക്ഷണം വേറെയാണ്. ആ ലക്ഷണങ്ങളിലൂടെ രണ്ടിനെയും അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ഒന്നെന്ന് പറയാൻ പറ്റും. അതുപോലെ ഒരു ശബ്ദം അനുനാസികമാണ്, വേറെ ശബ്ദം അനനുനാസികമാണ്. ആ വ്യത്യാസത്തിലൂടെ ശബ്ദത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശബ്ദം ഒന്നെന്ന് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഗകാരാദി ശബ്ദങ്ങളെല്ലാം വെവ്വേറെയാണ്, ഉണ്ടായി നശിക്കുന്നവയാണ്, അത് അനിത്യമാണ്. ആദ്യം ഉച്ചരിച്ച ശബ്ദം രണ്ടാമത് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് ശബ്ദം നിത്യമല്ല. സ്വയം ഗകാര എന്നുള്ള പ്രതിഭിജ്ഞ കൊണ്ട് നിത്യമെന്ന് സമർത്ഥിക്കാൻ ഒക്കത്തില്ല. ഗകാരങ്ങളെല്ലാം വേറെ വേറെയാണ്. എന്ന് പറയുന്നവര് മീമാംസകരെ നിഷേധിക്കുന്ന നയവേകന്മാരുണ്ട്.